ഈ പ്രത്യേകം ബ്രഹ്മസൂത്ര ശാന്തിവേഷം അധ്യയം 3 13 30 സൂത്രം 54 വ്യതിരേക സദ്ഭാവ അഭാവിത്വാത് നതു ഉപലബ്ധിവത്. ഇവിടെ സിദ്ധാന്തം പറയുന്നു, വ്യതിരേക ഏവ അസ്യ ദേഹാത് ഭവിതും അർഹതി. ദേഹത്തിൽ നിന്നും ഭിന്നമാണ് ചൈതന്യം ആത്മാ. ഭാഷകാരൻ പറയും, ചൈതന്യം തന്നെ ആത്മാവ്, ആത്മാവിന്റെ ചൈതന്യം എന്ന് മറ്റും പറയാറുണ്ട്. രാഹോശിര എന്ന് പറയും, രാഹു തന്നെയാണ് ശിരസ്, എന്നാലും രാഹോശിര എന്ന് പറയാറുണ്ട്. അതുപോലെയുള്ളു, അത് ശരീരത്തിൽ നിന്നും ഭിന്നമാണ് എന്നാണ്. തദ്ഭാവ അഭാവിത്വ, ചാർവാകൻ പറയുന്ന യുക്തി, തദ്ഭാവ ഭാവിത്വം, ശരീരം നിലനിൽക്കുമ്പോഴേ ചൈതന്യമുള്ളൂ, ശരീരം നശിച്ചാൽ ചൈതന്യമില്ല. അതുകൊണ്ട് ശരീരധർമ്മമാണ് ചൈതന്യം. നേരെ വിപരീതമായ വ്യക്തി പറയുന്നു, തദ്ഭാവ അഭാവിത്വം, വിശദീകരിക്കുന്നു, ഇത് ദേഹഭാവേ ഭാവ ദേഹധർമ്മത്വം ആത്മധർമാണാം മന്യേത തതോ ദേഹഭാവേ ബി അഭാവ മതധർമ്മത്വേവ ഏഷാം പിന്ന മന്യേത. ഒരു യുക്തി കൊണ്ടാണ് ചാർവാകൻ പറയുന്നത്, ദേഹം ഉണ്ടെങ്കിലേ ചൈതന്യമുള്ളൂ, ദേഹം നശിക്കുമ്പോൾ ചൈതന്യമില്ല എന്നാണ് നിങ്ങളുടെ യുക്തിയെങ്കിൽ നേരെ വിപരീതമായി എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? ദേഹം ഉള്ളപ്പോഴും ചൈതന്യമില്ല. അപ്പോൾ ദേഹധർമ്മം എന്ന് പറയാൻ പറ്റില്ല, ദേഹം ഉണ്ട് ചൈതന്യം ഇല്ല. അതുകൊണ്ട് ദേഹധർമ്മത്തിന്റെ ചൈതന്യം ദേഹത്തിൽ നിന്ന് ഭിന്നമാണ്, അങ്ങനെ സ്വീകരിക്കാം. അത് യുക്തി എന്നാണ്. ഇത് ദേഹഭാവേ ഭാവ ദേഹഭാവേ ഭാവാം ഭാവം, എന്തിൻ്റെ ഭാവം? ചൈതന്യത്തിൻ്റെ ദേഹധർമ്മത്വം. അതുകൊണ്ട് ദേഹധർമ്മമാണ് എന്ത്? ചൈതന്യം. ആത്മധർമാണാം മന്യേത ദേഹധർമ്മത്വം ആത്മധർമാണ. അപ്പോ ചൈതന്യം ആത്മധർമ്മമാണ് എന്ന് സ്വീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. പൊതുവെ അങ്ങനെയാണല്ലോ പറയുന്നത്, ചൈതന്യം ഇച്ഛ തുടങ്ങിയെല്ലാം ആത്മധർമ്മങ്ങളാണ്, ജ്ഞാനേച്ഛാദികൾ. അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ സിദ്ധാന്തം അദ്വൈതം പറയുന്ന അങ്ങനെയല്ല, ചൈതന്യം തന്നെ എന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ലോകത്ത് പൊതുവെ പറഞ്ഞു വരുന്ന രീതിക്ക് പറയുകയാണ്, ആത്മധർമ്മങ്ങളാണ് ചൈതന്യം, അതെല്ലാം ശരീരമുള്ളപ്പോഴേ ഉള്ളൂ എന്ന് സ്വീകരിച്ചാൽ മന്യേത തത്വ. മറിച്ച് ഇങ്ങനെയും ചിന്തിക്കാം, ദേഹഭാവേപ്യ അഭാവാത് ദേഹമുള്ളപ്പോഴും ചൈതന്യമില്ലല്ലോ, എന്നുവെച്ചാൽ ആത്മധർമ്മങ്ങൾ കാണുന്നില്ല, ദേഹമുണ്ട് ആത്മധർമ്മം കാണുന്നില്ല. അതുകൊണ്ട് അതധർമ്മത്വം ചൈതന്യം മിച്ച മുതലായിരുന്നു ദേഹധർമ്മമല്ല. ദേഹധർമ്മമാണെങ്കിൽ ഒരു ധർമ്മം ധർമ്മിയുള്ളപ്പോൾ കാണണം. ഉദാഹരണം അഗ്നി തന്നെ, അഗ്നിയുടെ ധർമ്മമാണ് പ്രകാശവും ഉഷ്ണവും, അത് അഗ്നിയുള്ളപ്പോൾ കാണണം. അഗ്നി ഉണ്ട് പ്രകാശവും ഉഷ്ണവും ഇല്ല, അങ്ങനെ വരില്ല. എന്തുകൊണ്ട്? പ്രകാശ ഉഷ്ണങ്ങൾ അഗ്നിധർമ്മമാണ്. അതുപോലെ ചൈതന്യം ഇച്ഛ എല്ലാം ദേഹധർമ്മമാണെങ്കിൽ, ദേഹമുള്ളപ്പോഴെല്ലാം ചൈതന്യവും ഇച്ഛയും എല്ലാം കാണണം. ഇതാണ് ധർമ്മധർമ്മി ബന്ധം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ കാണുന്നില്ല. ദേഹമുണ്ട്, ആത്മധർമ്മങ്ങൾ അവിടെ കാണുന്നില്ല. അതാണ് ദേഹഭാവേപ്യ അഭാവ. അതാണ് സൂത്രം വ്യതിരേക തദ്ഭാവ അഭാവ. തദ്ഭാവ അഭാവ എന്ന് പറഞ്ഞാൽ ദേഹഭാവ അഭാവ. ദേഹഭാവേ ചൈതന്യ അഭാവാത് എന്ന് അധർമ്മത്വമേവ ഏഷാം കിം നമന്യത അഭാവാത് അതദ്ധർമ്മത്വം. എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? ചൈതന്യം ദേഹധർമ്മമല്ല എന്നുള്ളതിന് യുക്തി രണ്ട് ഭാഗത്തും വരണത്. എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ എന്ന് ഏഷാം കിം നമന്യത. ചോദിക്കുന്ന അതങ്ങനെ സ്വീകരിക്കാൻ പറ്റും. ചൈതന്യം ദേഹധർമ്മം തന്നെയാണ്. ആ ചില സമയത്ത് ദേഹമുള്ളപ്പോഴും ചൈതന്യം കാണുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. മൃത ശരീരത്തിൽ അവിടെ ദേഹമുണ്ട്, ചൈതന്യമില്ല. പക്ഷെ അങ്ങനെ കാണാത്തതുകൊണ്ട് അത് ദേഹധർമ്മം അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ദേഹത്തിലാണ് പ്രകടമാകുന്നത്, ചൈതന്യ ഇച്ഛാദികൾ. ചില സമയത്ത് അത് കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാലോ പറയുന്നു അത്, എന്നാൽ പിന്നെ അതിന് ദേഹധർമ്മമെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ദേഹധർമ്മ വൈലക്ഷണം. ദേഹധർമ്മത്തിൽ നിന്നും വിലക്ഷണമാണ്, ഭിന്നമാണ്. വിലക്ഷണ സ്വഭാവത്തോടു കൂടിയതാണ് ചൈതന്യം. അപ്പൊ ചൈതന്യത്തെ ദേഹധർമ്മമെന്ന് സ്വീകരിക്കാൻ കഴിയത്തില്ല. എന്താണ് അത് പറയുന്നു? ദേഹി ദേഹധർമ്മ രൂപാദേഹ തേ യാവദ്ദേഹം ഭവന്തി. ദേഹധർമ്മം എന്ന് പറഞ്ഞാൽ ദേഹമുള്ളപ്പോ എല്ലാം അതുണ്ടായിരിക്കണം. അതാണ് ഉദാഹരണം പറയുന്നത്. ഇപ്പൊ ദേഹം, ദേഹത്തിന്റെ പരിമാണം, ദേഹത്തിന്റെ മറ്റു ഗുണങ്ങൾ, രൂപാദികൾ, രൂപരസഗന്ധാദികൾ, ഇങ്ങനെയുള്ളതെല്ലാം ദേഹമുള്ള കാലം മുഴുവനുണ്ട്. ദേഹമില്ലാതാകുമ്പോഴും അതും ഇല്ലാതാകും. അതുകൊണ്ടാണ് അതിനെ ധർമ്മമെന്നും ദേഹത്തെ ധർമ്മിയെന്നും പറയുന്നത്. ധർമ്മധർമ്മികളുടെ ബന്ധം അങ്ങനെയാണ്. അതിന് പരിണാമങ്ങൾ സംഭവിച്ചാലും അതവിടെ ഉണ്ടായിരിക്കും. പരിണാമം സംഭവിക്കാം, പക്ഷെ ഇതില്ലാതാകത്തില്ല. അതിപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. ധർമ്മധർമ്മികൾക്ക് അങ്ങനെയാണ്. അഗ്നി എന്ന് പറയുന്നതിന് പരിണാമം സംഭവിക്കാം, അതില്ലാതാകും. പക്ഷേ അഗ്നിയായിരിക്കെ അതിൻ്റെ പ്രകാശം ഇല്ലാതാകത്തില്ല. അതിന് പരിണാമം സംഭവിക്കാമെന്ന് പറഞ്ഞാൽ പ്രകാശം തീവ്രമാകാം, മന്ദമാകാം, മൃദുവാകാം. ഇത്തരം വികാരഭേദങ്ങളെല്ലാം അഗ്നിയുടെ പ്രകാശത്തിന് വരാം. അത് അഗ്നിയിൽ തന്നെ വരുന്ന പരിണാമഭേദം കൊണ്ട് സംഭവിക്കുന്നു. അല്ലാതെ പ്രകാശത്തിന്, പ്രകാശം എന്ന് പറയുന്ന ആ ധർമ്മത്തിന് അഗ്നി എന്ന് പറയുന്ന ധർമ്മി വിട്ടുപോകാൻ കഴിയത്തില്ല. ആണ് ധർമ്മധർമ്മി ബന്ധം എന്ന് പറയുന്നത്. അതുപോലെ ദേഹത്തിന്റെ രൂപം, ദേഹത്തിന്റെ ധർമ്മമാണ്. പരിമാണാദികളെല്ലാം ഇതൊന്നും ദേഹത്തെ പൂർണ്ണമായും വിട്ടുപോകുന്നില്ല. രൂപാന്തരം പ്രാപിക്കുന്നതിനനുസരിച്ച് ദേഹത്തിനും മാറ്റം വരുന്നതനുസരിച്ച് അതിനും എല്ലാം മാറ്റങ്ങൾ വരുന്നു, അത്രയേ ഉള്ളൂ, ഇല്ലാതാകുന്നില്ല. പക്ഷേ ചൈതന്യം അങ്ങനെയല്ല. ദേഹം പൂർണ്ണമായും ചൈതന്യശൂന്യമായി കാണുന്നു. അതാണ് അപ്പോ ഇവിടെയാണ് ചർവാകന്റെ വാദം പൊളിഞ്ഞു പോകുന്നത്. ചർവൻ പറയുന്ന എന്താണ്? ഇതിനെല്ലാം കൂട്ടിച്ചേർത്തപ്പോ ചൈതന്യം ഉണ്ടായെന്നാണ്. ഇതിനെല്ലാം കൂട്ടിച്ചേർത്താണല്ലോ ദേഹം. ദേഹം അവിടെ ഉണ്ടല്ലോ. കൂട്ടിച്ചേർത്താ ചൈതന്യം ഉണ്ടാകുമെങ്കിൽ ദേഹത്തിൽ എന്തുകൊണ്ട് ചൈതന്യമില്ല? കൂടിച്ചേർന്നാണല്ലോ ഇരിക്കുന്നു. അന്ന് മൃതശരീരം എന്ന് പറയുമ്പോൾ ശരീരം തന്നെ കൂടിച്ചേർന്ന് തന്നെ ഇരിക്കും. പിന്നെ കൂടിച്ചേർന്നു എന്ന് പറയുന്നതിന് അവരെന്താണ് പറയുന്നത്? ചതുർഭ്യഖലു ദ്രവ്യേഭ്യോ ചൈതന്യ ഉപജായത്തെ. ചതുർഭ്യ ഖലു ദ്രവ്യേഭ്യ ചൈതന്യ ഉപജായത്തെ കിണ്വാദിഭ്യ സമേതേഭ്യോ ദ്രവ്യേഭ്യോ മതശക്തി. അതാണ് അവരുടെ സിദ്ധാന്തം. ചില ദ്രവ്യങ്ങൾ കൂടിച്ചേർന്നു, കൂടിച്ചേർന്നാൽ പോലും അവിടെ സുരാബീജം ഉണ്ടാവും. അപ്പം അതിൽ പുതിയ ഒരു ശക്തി ഉണ്ടാവുന്നതാണ് മതശക്തി. നമ്മൾ മുമ്പ് പറഞ്ഞു, അത് ശരിയാണ്, ദൃഷ്ടാന്തം കറക്റ്റാണ്. പക്ഷെ ദാഷ്ടാന്തികമായി യോജിക്കത്തില്ല. കാരണം അവിടെ ദ്രവ്യങ്ങൾ കൂടിച്ചേരുമ്പോൾ അവിടെ സുരാബീജം കൂടി വേണം കൂടുതലായിട്ട്, എന്നാലേ അതിന്ന് മതശക്തി ഉണ്ടാകത്ത. അത് അങ്ങനെ കൂടിച്ചേരണം. അതിനെ കൂടിച്ചേർക്കുന്ന എന്തെങ്കിലും ഒന്ന് അതിൻ്റെ പിന്നിൽ ഉണ്ടാകുകയും വേണം, എന്നാലേ കൂടിച്ചേരത്തുള്ളൂ. അവിടെ ചരോധന്മാർ പറയുന്ന സ്വഭാവ അഗ്നി രുഷ്ണ ജലം ശീതം സമസ്പർശസ്തദാനില കേനേതം ചിത്രതും തസ്മാത് വൈചിത്രവ്യവസ്ഥിതി എന്നവർ പറയുന്നു. ഓരോന്നിനോരോ സ്വഭാവമുണ്ട്, ഇതാരും സൃഷ്ടിച്ചതല്ല, ആരും ഇതിന് ഈ സ്വഭാവങ്ങൾ ഉണ്ടാക്കി കൊടുത്തതുമല്ല. വൈചിത്ര അത് ഭിന്ന ഭിന്നങ്ങളായിരിക്കുന്നു, അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നു. സ്വഭാവവാദം അതും പറയാൻ പറ്റില്ല. കാരണം അവിടെ എന്താണ് പറയുന്നത്? സമയദേഭ്യോ, ഇത് കൂടിച്ചേർന്ന് ചൈതന്യം ഉണ്ടാവുന്ന ഒന്നാണ്. അല്ലാതെ സ്വഭാവേന ചൈതന്യമാണെങ്കിൽ, ദ്രവ്യ സ്വഭാവമാണ് ചൈതന്യമെങ്കിൽ, അതൊരിക്കലും ഇല്ലാതാകാൻ പാടില്ല, നശിക്കാൻ പാടില്ല, സ്വഭാവം നശിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ദേഹമുണ്ട്, ചൈതന്യം ഇല്ലാതാകുന്നു, അതാണ് കാണുന്നത്. ഇപ്പൊ ചാർവാകയുക്തി, ഭൗതികശാസ്ത്രത്തിലും യുക്തിയുടെ കാര്യം വരികയാണെങ്കിൽ ഈ ചാർവാകയുക്തിക്കപ്പുറമൊന്നുമില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഈ ചൈതന്യത്തെ സംബന്ധിച്ച് അവർക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ചാർവാകയുക്തി തന്നെയാണ് ഇന്ന് നിൽക്കുന്നത്, യുക്തിയുടെ തലത്ത്. ശാസ്ത്രീയമായ നിഗമനങ്ങളൊക്കെ ഒരുപാടുണ്ട്, യുക്തിയല്ലാതെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ വസ്തുനിഷ്ഠമായ പഠനത്തിലൂടെ കണ്ടെത്തിയ ഒരുപാട് ശാസ്ത്ര സത്യങ്ങളുണ്ട്. പക്ഷെ യുക്തി വരുമ്പോൾ ചാർവാകൻ പറയുന്നതന്നെ, ചാർവാകന്റെ യുക്തിയാണെങ്കിലോ അത് നിൽക്കുന്നതല്ല. സ്വഭാവം കൊണ്ടാണ് ചൈതന്യമെങ്കിൽ, എവിടെയെങ്കിലും സ്വഭാവേന തന്നെ ചൈതന്യം കാരണം ഉണ്ടെങ്കിൽ ആ ദ്രവ്യം എത്ര കാലമുണ്ടോ, എന്താണോ, എവിടെയാണോ ചൈതന്യം കാണും, അതുള്ള കാലം മുഴുവൻ ചൈതന്യം ഉണ്ടായിരിക്കും. സ്വഭാവവാദമാണ്. ഒരു ഭാഗത്ത് സ്വഭാവവാദം പറയുന്നു, വേറൊരു ഭാഗത്ത് സംയോഗവാദവും പറയുന്നു. കൂടിച്ചേർന്ന് അതിൽ നിന്ന് വേറെന്തോ കൊണ്ടുണ്ടായാണെന്ന് പറയുന്നു. ഇത് രണ്ടും പൊരുത്തപ്പെടുന്നതല്ല. യുക്തിവാദികൾ ഇങ്ങനെയൊക്കെ പറയുന്നു. എന്നുവെച്ചാൽ അവർക്ക് ശരിയായ സമാധാനമില്ല, എങ്ങനെയാ ചൈതന്യം. പിന്നെ എന്താ പറയുന്നത്? യുക്തിവാദികളൊക്കെ ആശ്രയിക്കുന്ന എന്തിനാണ്? പരിണാമവാദത്തെയാണ്. ലക്ഷോപലക്ഷം വർഷങ്ങൾ ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച് ഇങ്ങനെ വന്ന് ലക്ഷോപലക്ഷം വർഷങ്ങൾ കൊണ്ട് ചൈതന്യം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ അത് രക്ഷിക്കത പോലെയുള്ളൂ. ചില സങ്കല്പങ്ങളാണ് പറയുന്ന ശാസ്ത്രത്തിന്. അവിടെ ശാസ്ത്രീയമായ ഒരടിത്തറയിൽ ലക്ഷോപലക്ഷം വർഷങ്ങളുടെ പരിണാമം എങ്ങനെ ഒരാൾക്ക് മനസ്സിലാകുന്നു? അങ്ങനെ ലക്ഷോപലക്ഷം വർഷങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ എന്തായിരുന്നു തുടക്കം? എങ്ങനെ അവിടെ എന്തെങ്കിലും ഒരു തിയറി പറഞ്ഞാൽ ശരി, അത് നിങ്ങൾ എങ്ങനെ തെളിയിക്കും? പറയും ഭൗതികശാസ്ത്രം അതിന് വളർന്നിട്ടില്ല. ഭൗതികശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നു ഭാവിയിൽ അത് തെളിയിക്കും എന്നാണ്. ഭാവി തെളിയിക്കേണ്ട കാര്യമില്ല, ചാർവാകം നേരത്തെ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ചാർവാകം ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ കേവലമായ യുക്തിയുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പഠനങ്ങൾ കൊണ്ടുവന്നും ഇത് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ചൈതന്യത്തിൻ്റെ ഉത്പത്തി എങ്ങനെ ഉണ്ടാകുന്നു? അഭ്യൂഹങ്ങളുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ശാസ്ത്രജ്ഞന്മാർ ഒരു പരിധി വരെ അതിനെക്കുറിച്ചൊക്കെ പഠനം നടത്തിയിട്ട് പറയും, ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം എന്ന് നിശ്ചിതമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾ അത് നിഷേധിക്കും. അതിന് സർവസമ്മതമായി ഒരു സിദ്ധാന്തം ഇന്നുവരെ, ഒരു കണ്ടെത്തൽ ഇന്നുവരെ വന്നിട്ടില്ല. ചാർവാകനും അത് തന്നെ പറയുന്നു, അതാണ് ഭാഷകാരനും പറയുന്നത്. നിങ്ങളെ ഈ യുക്തിയിൽ ഒരു അടിസ്ഥാനമില്ല. മതശക്തി ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ശരിയാ, അത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതിൽ കുളിപ്പിക്കാനുള്ള സാധനം കൂടെ വെച്ച് കഴിഞ്ഞാൽ മതശക്തി ഉണ്ടാകും. അപ്പം നാല് ഭൂതങ്ങളെ കുളിപ്പിക്കുന്ന എന്താ? എന്തവിടെ കൂട്ടിച്ചേർത്ത്? ആര് കൂട്ടിച്ചേർത്ത്? പിന്നെ സ്വയം പരിണമിച്ചു. സ്വയം പരിണമിച്ചാൽ എന്താ സ്വയം പരിണമിക്കുക എന്ന് പറഞ്ഞാൽ? നിമിത്തമില്ലാതെ എന്നാണോ? നിർനിമിത്തമായി. അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യങ്ങൾക്ക് സമാധാനം പറയാൻ കഴിയാതെ. അപ്പോൾ യുക്തിവാദികളുടെ ഒരു രീതിയാണ്. യുക്തിവാദത്തിൽ അവരിതിനൊക്കെ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ ശാസ്ത്രത്തെ കൂട്ടുപിടിക്കും. ശാസ്ത്രത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് അതിൽ അവിടെ സമാധാനമില്ല. ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് വ്യക്തമായ സമാധാനം. അപ്പോൾ അവർ നേരെ യുക്തിവാദത്തിൽ വരും. ചുരുക്കത്തിൽ ഉഭയഭ്രഷ്ടന്മാരാണ്. രണ്ടിടത്തും അവർക്ക് പിടുത്തം കിട്ടുന്നില്ല. എവിടെ നിന്നാണ് ഇതിൻ്റെ സമാധാനം കണ്ടെത്തുന്നത്? ഏത് യുക്തിവാദിയോ ശാസ്ത്രജ്ഞനെയോ പരിശോധിച്ചു പോകും. അഭ്യൂഹങ്ങളല്ല, നിശ്ചിതമായ സിദ്ധാന്തങ്ങളല്ല. അല്ലെങ്കിൽ അവർ പറയും അങ്ങനെ ഒരു തിയറിയുണ്ട്, ഇങ്ങനെ ഒരു തിയറിയുണ്ട്. എന്താ ജീവന്റെ ഉത്പത്തി? ആ പിന്നെ ഇപ്പോൾ പറയുന്ന എന്താണ്? ജീവന്റെ ഉത്പത്തിയിലേക്ക് വെളിച്ചം വീശുന്ന ചില നിഗമനങ്ങളെ എത്തിച്ചേർന്നു. ഇങ്ങനെയൊക്കെ പറയുന്നു. ജീവന്റെ ഉത്പത്തിയിലേക്ക് വെളിച്ചം വീശുക എന്ന് പറഞ്ഞാൽ എന്താ? ടോർച്ചടിക്കുന്നു. ആരെങ്കിലും ടോർച്ചടിച്ചു. എന്താ വെളിച്ചം എന്ന് വെച്ചാൽ സർവസമ്മതമായ സിദ്ധാന്തങ്ങളൊന്നും ഇല്ല. ഇത്രയൊക്കെ പരിണമിച്ചിട്ടും അപ്പൊ ചാർവാകൻ പറഞ്ഞ എങ്ങനെയാ? നിസ്സാരമായിട്ട് ഭാഷകാരനതിനെ ഖണ്ഡിക്കുകയാണ്. ദേഹധർമ്മമല്ല അങ്ങനെ. അതൊരു ഒഴുക്കം മട്ടിലുള്ള ഒരു തർക്കം എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ആയിരിക്കാം. പറയുന്നു ദേഹധർമ്മമാണെങ്കിൽ പറയുന്നു ഏഹി ദേവധർമാരൂപാദേഹം. ദേഹധർമ്മം എന്തെന്ന് പറയാം? രൂപം, പരിണാമം തുടങ്ങിയവെല്ലാം. തേ യാവത് ദേഹം ഭവന്തി. ദേഹം ഉള്ളിടത്തോളം കാലം അതുകൊണ്ട് ദേഹത്തിൽ, അതാണ് ദേഹധർമ്മം. അപ്പൊ ചൈതന്യത്തെ എങ്ങനെ ദേഹധർമ്മം എന്ന് വിളിക്കും? എല്ലാം നടക്കും. പ്രാണജേ ചേഷ്ടാദിയസ്തു സത്യവിദേഹേ മൃതാവസ്ഥ എന്ന ഭവന്തി. അത് ഇവിടെ യുക്തി എന്ന് പറയുമ്പോൾ അത് അനുഭവത്തോട് ചേരണ്ടേ? പ്രത്യക്ഷമായ അനുഭവത്തെ തന്നെ എടുത്തുകൊണ്ട്. കാരണം മനുഷ്യന്റെ അറിവിന്റെ ഉപാധികളിൽ ഏറ്റവും മുഖ്യമായിരിക്കുന്ന പ്രത്യക്ഷം തന്നെ ഏറ്റവും പ്രധാനമായിരിക്കും. അതിൽ പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ രാഷ്ട്രപ്രത്യക്ഷം മാത്രമല്ല, വാസ്തവത്തിൽ ഈ ഭൗതികശാസ്ത്രം കിടന്നു കറങ്ങുന്നതെല്ലാം ഈ ചാക്ഷുപ്രത്യക്ഷത്തിലാണ്. ഈ ശ്രാവണ പ്രത്യക്ഷത്തിന്റെ കാര്യത്തിൽ അവരധികം പോയിട്ടില്ല ഇന്ന് വരെ. എല്ലാം അവിടെ കിടന്നു കറങ്ങുകയാണ്. കാരണം അവരുടെ പഠനങ്ങൾ മുഴുവൻ നടക്കുന്ന പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ്. അതിലാണ് പഠനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ട് ശ്രാവണ പ്രത്യക്ഷത. അതും പ്രത്യക്ഷമാണ്, അതിൽ നിന്നുണ്ടാകുന്ന അറിവ്. അത് ഭൗതികശാസ്ത്രത്തിൻ്റെ ഒരു പോരായ്മയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും ഒന്നും നടന്നിട്ടില്ല. എന്നുവെച്ചാൽ ചർവാകന്റെ പിന്തുടർച്ചക്കാരാണ്. ചർവാകനും പറയുന്നത് എന്താണ്? പ്രത്യക്ഷം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ ചർവാകനും എന്താ പറയുന്നത്? കണ്ണുകൊണ്ട് കാണുന്നത് മുഖ്യമായിട്ട്. എന്നുവെച്ചാൽ പ്രകാശത്തെ ആശ്രയിച്ചുള്ള, കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ കണ്ണില്ലാത്തവൻ അങ്ങനെ ഒരു ബോധമേ ഇല്ല. ഇപ്പൊ പ്രകാശത്തെ ആശ്രയിച്ചിട്ടുള്ള, അതിനാണ് ശാസ്ത്രജ്ഞന്മാരുടെയൊക്കെ ശ്രദ്ധ തിരിഞ്ഞതും ഇന്നുവരെ പഠനങ്ങളൊക്കെ നടന്നിട്ടുള്ളതും അതിനെ ആശ്രയിച്ചിട്ടാണ്. എന്നുവെച്ചാൽ അതൊക്കെ നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇതിന് നിങ്ങൾ ബയോളജി ഫിസിക്സും കെമിസ്ട്രിയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പഠിച്ചാലും വിവരം ഉണ്ടാകത്തില്ല. അത് അന്വേഷിക്കാൻ പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല. കോമൺ സെൻസ് എന്ന് പറയുന്ന ഒന്നുണ്ട് മനുഷ്യന്, അത് ഉപയോഗിച്ച് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യ ജ്ഞാനം, അത് ചിന്തിച്ചാൽ തന്നെ ഇതൊക്കെ അറിയാം. ഇതിനൊക്കെ നിങ്ങൾ സയൻസ് പഠിച്ചിട്ടുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. സാമാന്യ ജ്ഞാനത്തിന് അതിൻ്റെ ആവശ്യമില്ല. എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പോക്ക്, എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഈ കേവലം ചാക്ഷപ്രത്യക്ഷത്തെ ആശ്രയിച്ചുള്ള പഠനങ്ങളിൽ എത്തിച്ചേരുന്ന ഓരോ നിഗമനങ്ങൾ അതൊന്നും ആത്യന്തികമല്ല. ആത്യന്തികമായ നിഗമനങ്ങളില്ല. അതുകൊണ്ടാണ് ഈ സിദ്ധാന്തങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും പുതിയ പുതിയ മാറ്റി മാറ്റി മാറ്റി ഓരോ സിദ്ധാന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് തർക്കത്തിൽ അനവസ്ഥിതി എന്ന് പറയുന്ന പോലെയുള്ള ദോഷം തന്നെയാണ് ഇവിടെയും ഉള്ളത്. തർക്കത്തിലും ഈ അനവസ്ഥിതി എന്ന് പറയുന്ന ദോഷമുണ്ട്. ഈ ഭൗതികമായ കണ്ടെത്തലുകളിലും ഉണ്ട് ഈ അനവസ്ഥിതി എന്ന് പറയുന്ന ദോഷം. അത് അങ്ങനെ അധികം ചർച്ച ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ആ തരത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഭാഷകാരനും കൂടെ പ്രത്യക്ഷത്തെ ആശ്രയിച്ച് തന്നെ പറയുന്നു. ഈ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും എല്ലാം നടത്തിയിട്ട് ഓരോ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് ഇങ്ങനെ കണ്ടിട്ടാണ്, കണ്ടിട്ടാണ് നിഗമനങ്ങൾ എത്തിച്ചേരുന്നത്. കാണുന്നു, പിന്നെ ചിന്തിക്കുന്നു. അസംഷൻസ് എന്നാ അവർ പറയുന്നു. അവിടെ എത്തിച്ചേരുന്നു. അഭ്യൂഹങ്ങൾ, എല്ലാ സിദ്ധാന്തങ്ങളും അങ്ങനെയാണ്, അഭ്യൂഹങ്ങളാണ്. എന്തുകൊണ്ട്? ചാർവാകന്റെ പിന്തുടർച്ചക്കാരാണ്. ഭാഷകാരൻ പറയുന്നു, പ്രത്യക്ഷമായി നോക്കുക, മൃതശരീരം കിടക്കുന്നു, അവിടെ ചൈതന്യമുണ്ടോ? ശരീരമുണ്ടല്ലോ. ഇതെല്ലാം കൂടിച്ചേർന്നത് ഉണ്ട്. ചൈതന്യം ഇങ്ങനെ ഉണ്ടായെങ്കിൽ എന്താ അവിടെ അത് കാണാത്ത കൂടിച്ചേർന്ന സാധനം അവിടെ ഇരിക്കല്ലേ? അത് ചാർവാകന്റെ ഒരു സ്ഥൂലമായ വാദമാണ്. അവരുടെ അന്നത്തെ പ്രാചീന മനുഷ്യന്റെ ഒരു ഗോത്ര മനുഷ്യനെന്ന് പറയാം, അവരുടെ ഒരു സ്ഥൂലമായ കാഴ്ചപ്പാടാണ്. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ചൈതന്യം ഉണ്ടാകും. അതിന് ഒരു സ്ഥൂലമായ മറുപടി തന്നെ. ഇത് വലിയ സയൻസ് ഒന്നുമല്ല ഈ പറയുന്നു, അതൊന്നും പറയുന്നില്ല. ഭക്ഷ്യകാരനും ഒരു സ്ഥൂലമായ മറുപടി തന്നെ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ കൂടിച്ചേർന്ന് ശരീരം ഇവിടെ കിടപ്പുണ്ട്, എന്താ ചൈതന്യം ഇല്ലാത്തത്? അപ്പൊ ശരീരധർമ്മമല്ല എന്നാണ്. അപ്പൊ യുക്തി കൊണ്ടൊരു കാര്യം സമർത്ഥിക്കുമ്പോൾ യുക്തി കൊണ്ട് അതിനെ ബോധ്യപ്പെടുത്തുക, നിങ്ങളുടെ സമർത്ഥനം ശരിയല്ല. ഇതാണ് ഭാഷകാരൻ ചെയ്യുന്നത്. അതിന് പ്രാണചേഷ്ടാദിയസ്തു, പ്രാണചേഷ്ടാദികൾ നമ്മുടെ ശരീരത്തിൽ ചേഷ്ടയില്ലല്ലോ, ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ക്രിയയില്ല, പരിഹാര ഇച്ഛയില്ല, ഇഷ്ടാനിഷ്ട ജ്ഞാനമില്ല. ഇഷ്ടാനിഷ്ട ജ്ഞാനം, ഇഷ്ടാനിഷ്ടപ്രാപ്തി പരിഹാര ഇച്ഛ, ഇഷ്ടാനിഷ്ട പ്രാപ്തി പരിഹാരാർത്ഥക്രിയ, ഈ മൂന്ന് കാര്യങ്ങളും അവിടെ ഇല്ല. ഒന്നിനെ തുടർന്നാണ് ബാക്കി രണ്ടും വരുന്നത്. ജ്ഞാനത്തെ തുടർന്നാണ് ഇച്ഛയും ക്രിയയും വരുന്നത്. ഇതാണ് ചേഷ്ട, അതില്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെ അവിടെ ചൈതന്യം, ഈ പരിണാമത്തിൽ പിന്നെ ഇത് എവിടുന്ന് കടന്നു വന്നു, എങ്ങനെ ഇത് അപ്രത്യക്ഷമായി, ഇതിനൊന്നും ശരിയായ സമാധാനം പറയാൻ ശാസ്ത്രം വളർന്നിട്ടില്ല. അത് ചോദിക്കും, അത് അങ്ങനെ വളർന്നിട്ടില്ല എന്ന് പറയാൻ ശാസ്ത്രം എല്ലാം പഠിച്ചിട്ടുണ്ടോ എന്നാണ്. അതിന്റെ ആവശ്യമില്ല, കോമൺ സെൻസ് മതി. സ്ഥാലി കുലാക ന്യായം, മുഴുവൻ ബന്ധമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വാർപ്പില്ലിരിക്കുന്ന ചോറ് മുഴുവൻ തിന്നേണ്ട കാര്യമുണ്ട്. ഒരു അരി എടുത്ത് ടേസ്റ്റ് നോക്കി അറിയാം ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം. അത് സാധ്യമായ കാര്യമല്ല. ആണ് പ്രാണ ചേഷ്ടാദേശു സത്യവിദ്യഹേ മൃതാവസ്ഥയ നഭവന്തി, മൃതാവസ്ഥയിൽ അത് കാണുന്നില്ല. അതുകൊണ്ട് ദേഹധർമ്മം അല്ല. ഇനി ഇനിയിപ്പോ ജീവന്റെ ഉത്പത്തി എങ്ങനെ, എവിടെ നിന്ന്, ഒന്നും പറയാൻ പറ്റില്ല. പരമാവധി സാധാരണഗതിയിൽ മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്ന എവിടെ മുതലാണ്, അണ്ഡവും ബീജവും സംയോജിക്കുമ്പോൾ അവിടെ നിന്നൊരു ജീവൻ, അങ്ങനെ പറയാൻ പറ്റുമോ? ജീവനുള്ളതാണ് സംയോജിക്കുന്നത്, ജീവനുള്ളതിന് സംയോജിക്കും. ചത്ത ബീജവും അണ്ഡവും തമ്മിൽ സംയോജിക്കും. ജീവനുള്ളതുകൊണ്ടാണ് തുടർന്ന് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും. അവിടെ ചൈതന്യമുള്ളതുകൊണ്ടാണ് അത്. ഇപ്പോൾ ഇത്രയും പ്രൗഢമായ കരണങ്ങളിലൂടെ, പ്രൗഢം എന്ന് പറഞ്ഞാൽ വളർച്ചയെ പ്രാപിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അർത്ഥം മനസ്സിലാക്കാതെ ഒന്ന് വിഴുങ്ങിക്കളയരുത്. അപ്പൊ ശരിക്കും വളർച്ചയെ പ്രാപിച്ച ഈ ഇന്ദ്രിയവും മറ്റു എല്ലാം പ്രത്യക്ഷപ്പെടുന്ന പോലെ ഒരു ചൈതന്യം, അങ്ങനെ പ്രത്യക്ഷപ്പെടാനൊരു ചൈതന്യം അവിടെ ഇല്ല. പക്ഷെ ചൈതന്യം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്തുള്ളത്, ഈ പറയുന്ന പ്രാണചേഷ്ട എല്ലാം ഉള്ളത്. അതിനുമുണ്ട് പ്രാണചേഷ്ട, ബീജത്തിലുമുണ്ട് പ്രാണചേഷ്ട. അതുകൊണ്ടാണ് അവിടെ അണ്ഡവുമായിട്ടുള്ള സംയോഗം സംഭവിക്കുന്നത്. അതിനുകൊണ്ട് എന്താണ് ഇഷ്ട പ്രാപ്തി ഇച്ഛ, അതുകൊണ്ടാണ് ചലനം സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഉണ്ട് ജീവചൈതന്യം. അതെവിടുന്ന് വന്നു, പിന്നെ പിന്നിലേക്ക് പോകേണ്ടി വരും, മാതാപിതാക്കളിൽ പോകേണ്ടി വരും, അവർക്ക് എവിടെ നിന്ന് വന്നു പിന്നിലേക്ക്, അത് ഏതുവരെ പോകുമെന്നുള്ള അറിയത്തില്ല. പിന്നെ അവസാനം പറയും ബിഗ് ബാങ്. ഒരു ശാസ്ത്രജ്ഞനോട് പറയുക, അത് വിശദീകരിക്കുക, അവർ പറയുക അതിന് ശാസ്ത്രം വളർന്നിട്ടില്ല. അത് വിശദീകരിക്കാൻ ഭൗതിക ശാസ്ത്രം വളർന്നിട്ടില്ലെന്നേ പറയത്തുള്ളൂ. ഏത് മെടുക്കനായ ശാസ്ത്രജ്ഞനോടും ചോദിച്ചു വളർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതെന്താ, അതിലെന്താ സമാധാനം കിട്ടുന്നത്? അപ്പൊ ചൈതന്യത്തിന്റെ ഉറവിടം അഭ്യൂഹങ്ങളല്ലാതെ സർവസമ്മതമായ ഒരു സിദ്ധാന്തം ഇല്ല. അത് കണ്ടെത്താത്തിടത്തോളം കാലം പിന്നെ ഇതിനേക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? സാധ്യമല്ല. മൃതാവസ്ഥയ ഭവന്തി എന്നാണ്. പിന്നെ ഇത് ഇതിനെ യോജിപ്പിക്കുന്ന എന്താണ് അണ്ടത്തെയും ബീജത്തെയും യോജിപ്പിക്കുന്നു. ഇത് മനുഷ്യന് മാത്രമല്ല, മിക്കവാറും എല്ലാ പ്രാണികളിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. മിക്കവാറും എല്ലാത്തിലും അല്ല. അപ്പോൾ അവിടെ എന്താണ്, അവിടെ ആ അതിലിരിക്കുന്ന ചൈതന്യം തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ചൈതന്യമാണ് അവിടെ യോജിപ്പിക്കുന്നത് എന്നാണ്. പിന്നീട് അതിൽ നിന്നുണ്ടാകുന്ന സാധനം എന്താ അതിന് പറയുന്നത്? സൈഗോട്ട്, ഏകസൽ. അതിന് മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടാണ് ഈ തടിയൻ ശരീരം ഉണ്ടായെന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? അല്ല, സംഭവിക്കുന്നത് ചൈതന്യമാണ് സംഭവിപ്പിക്കുന്നത്. അതൊക്കെ ബയോളജി പഠിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പൊ ഇത് ചൈതന്യമില്ലാതെ എങ്ങനെ സംഭവിക്കും? ഒരു സെല്ല് ഇത്രയും വലിയ ശരീരമായിട്ട് എങ്ങനെ മാറും? എങ്ങനെ സംഭവിക്കും? അപ്പോ ഒരു സെല്ലിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായെന്ന പറയുന്നത് ഭൗതികശാസ്ത്രം. അപ്പോൾ അതിന് ചൈതന്യം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ ചൈതന്യം ഉണ്ടായോ? ഉള്ള ചൈതന്യമാണ്. അതിന് അതിൻ്റെ പിന്നിലേക്ക് പോയി ഡി എൻ എ എന്നോ ആർ എൻ എ എന്നോ എന്ത് പേര് പറഞ്ഞാലും ശരി, ചൈതന്യത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ചൈതന്യത്തെ ആശ്രയിച്ചാണ് സംഭവിക്കുന്നത്, ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ശാസ്ത്രമൊന്നും പഠിക്കേണ്ട, ഞാൻ പഠിച്ചിട്ടില്ല, കോമൺ സെൻസ് മതി. അതുകൊണ്ടെങ്കിൽ പിന്നെ ഈ പണിക്കിറങ്ങും. സ്വാത്മധർമ്മ, അതുകൊണ്ട് പറയുന്ന എന്താണ്? ദേഹേ മൃതാവസ്ഥ എന്ന ഭവന്തി. ദേഹത്തിലും മൃതാവസ്ഥയിലും ദേഹമുണ്ട്, അവിടെ ചൈതന്യമില്ല. പിന്നെ ദേഹധർമ്മ എങ്ങനെ? ദേഹധർമാശ രൂപാദേഹ പരേ അഭ്യുപലഭ്യന്തേ അതിനകത്തു ആത്മധർമ്മ ചൈതന്യ സ്മൃത്യാദ. ഇത് ഭാഷകാരൻ്റെ ഒരു ബ്രഹ്മാസ്ത്രമാണ്. വാസ്തവത്തിൽ ഈ ഒരു വിഷയത്തിൽ ദാർശനികന്മാരിൽ ആദ്യമായി ചിന്തിച്ചത്, വളരെ ഗൗരവമായി ചിന്തിച്ചത് ഭാഷ്യകാരനാണ്. വളരെ യുക്തിയുക്തമായി ചിന്തിച്ചത് ഭാഷ്യകാരനാണ്. അതാണ് ശങ്കരാചാര്യന്റെ മഹത്വം. ഈ പറയുന്ന കാര്യം ചൈതന്യത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്, ബോധത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ ഇതിനാണ് തുടങ്ങിയത് ആദ്യം. എന്താണോ യൂഷ്മത സുത്പ്രത്യോഗോജരയോഹോ വിഷയവിഷയോഹോ ഉത്തമ പ്രകാശോദ്ഗ്രഹ സ്വഭാവയോഹോ ഇതരേതര ഭാവാനുഭവത്വ സിദ്ധായാം തദ്ധർമാണമപി സുദരാം ഇതരേതര ഭാവാനുഭവത്തിരിത്യതോ അസ്മത്പ്രത്യോഗോജര വിഷയ നിചിതാത്മകേഷ്മത്പ്രത്യോഗോജരസ്യ വിഷയസ്യ തദ്വിരേണ തദ്ധർമാണഞ്ച അധ്യാസോ മിഥ്യേതി ഭവിതും യുക്തം എന്നൊരു പൂർവപക്ഷം തുടങ്ങിയത് ആർക്കെങ്കിലും ഓർമ്മയുണ്ട? ഉണ്ടോ? വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കണം. ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യം. അപ്പോൾ അവിടെ ഈ വിഷയവിഷയി എന്ന് പറഞ്ഞു ഉള്ള ഈ തുടക്കം തന്നെ ഭാഷ്യകാരന്റെ പ്രതിഭയെ കാണിക്കുന്നു. കാരണം നേരിട്ട് ബ്രഹ്മസൂത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ നേരത്തെ ചർച്ച ചെയ്തതാണ്. എന്നാലും ആത്മാസ്തിത്വത്തെ ഈ സന്ദർഭത്തിൽ ഉപാസനകൾ പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ ഒരാത്മാവിനെ കൂടി ചിന്തിക്കണമല്ലോ. അതുകൊണ്ടും പിന്നെ പൂർവമീമാംസയിലെ ആചാര്യന്മാർ ശാബരസ്വാമിയും ഉപവർഷനും ഒക്കെ ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തതുകൊണ്ട് ഒന്നുകൂടി ഞാനിതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഭാഷകാരം തുടങ്ങിയത് മുമ്പ് ചർച്ച ചെയ്യാത്ത വിഷയമുണ്ട്. നമ്മളും ഒരുപാട് ചർച്ച ചെയ്തത് സ്വാമി. ഇപ്പൊ അധ്യാസത്തെ കുറിച്ച് ഭാഷകാരന് മുമ്പ് ഏതെങ്കിലും ദാർശനികന്മാർ പറഞ്ഞിട്ടുണ്ടോ? അധ്യാസം ഇതുപോലെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായി പറഞ്ഞു. ആകെ നമുക്ക് കിട്ടുന്നത് ബൗദ്ധന്മാരിൽ നിന്നും, പിന്നെ ബൗദ്ധന്മാർ പറയുന്നുണ്ട്. പക്ഷെ അതിലും തന്നെ വ്യക്തമായി വരുന്നത് ഭാഷകാരന് ശേഷം വന്നവരാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നു. ബൗദ്ധന്മാരിൽ നിന്ന് ഭാഷകാരനും ആശയങ്ങളെ സ്വീകരിച്ചു, ഭാഷകാരിൽ നിന്ന് ബൗദ്ധന്മാരെ സ്വീകരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഭാഷകാരൻ ഇതിനെ പൂർവപക്ഷമായിട്ട് വയ്ക്കുന്നത് ഭാഷകാരന്റെ മതത്തിനെ തന്നെ മറ്റുള്ളവർ ഖണ്ഡിച്ചതുകൊണ്ടാണ്. ഭാഷകാരന്റെ പൂർവപക്ഷങ്ങൾ പലതും തന്റെ തന്നെ പ്രതിഭാശാലിത്വമാണ്. താൻ പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ, ഇത് സ്തൂണ ഉറപ്പിക്കുന്നു തന്നെയാണ് കുത്തുന്നത്. ഒരാൾ കുത്തിയിട്ട് വേറൊരാളൊന്നും ഉറപ്പിക്കുകയല്ല. ആർക്കാണോ കുറ്റി അടിച്ചു താക്കേണ്ടത് അയാൾ തന്നെയാണ് ആവർത്തിച്ച് കുത്തുന്നത്. ഭാഷകാരന്റെ മിക്കവാറും അങ്ങനെയാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത സന്ദർഭങ്ങളും ഉണ്ട്. സമയപ്പ് ഇങ്ങനൊരു പൂർവപക്ഷം പറയുമ്പോൾ ആരെ ശ്രദ്ധിക്കുക? കാരണം തന്റെ അഭിപ്രായം തന്നെ അത് പ്രചരിച്ചിട്ടുണ്ടോ? ആ അഭിപ്രായം ഈ പൂർവപക്ഷം പ്രചരിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത് ഭാഷകാരന്റെ ഒരു വാശിയുണ്ട്. ഇത് ആരും തന്നെ പെട്ടെന്ന് കയറി മാസ്മിൻ ഖലഖേലതു, വിവരമില്ലാത്തതും ഇതിൽ കയറി കളിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ പലതും തോന്നും. അതിന് കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോൾ അതങ്ങനെ എന്താ ഇങ്ങനെ എന്താ ബ്രഹ്മസൂത്രം ഇങ്ങനെയാണോ എഴുതേണ്ടതെന്നൊക്കെ ഇരുന്ന് ഇവിടെ ചിന്തിക്കുന്ന രീതിശാസ്ത്രം എന്താണോ, അല്ല ഇതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു, പൊതുവെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടതുണ്ട്, അത് ഇവിടത്തെയാണ് ഇങ്ങനെയൊക്കെ പറയുന്ന പമ്പരവഡ്ഡികളുടെ മുമ്പിലാണ് ഞാൻ ഇരുന്ന് അത് ഈ പ്രസംഗം നടത്തുന്നത്. ഇതിനേക്കാൾ വിവരം പറയുന്നവരുണ്ട്, ഇങ്ങോട്ട് കയറാത്തവർ. അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ വിവരമാണ്. അങ്ങനെയുണ്ട്. പിന്നെ ഈ കാമ്പൗണ്ടിലേ കയറാത്തവർക്ക് ഇത് അതിലും വലിയ വിവരം ബ്രഹ്മസൂത്രത്തെ കുറിച്ച്. ഇങ്ങനെയാ പോകുന്നു. ഭാഷകാരനെ സംബന്ധിച്ച് അങ്ങനെയല്ല, നമ്മുടെ മനസ്സിൽ തോന്നാമെന്നുള്ള സംശയങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് ഭാഷിട്ടിച്ച്. ഒരു ജിജ്ഞാസുവിനെ കൂടെ എന്റെ മനസ്സിനെ കൂടെ കണ്ടുകൊണ്ടിരിച്ച്. അപ്പോ അന്ന് പ്രസക്തമായിരിക്കുന്ന ശാസ്ത്രങ്ങളുടെ പൂർവപക്ഷങ്ങളോടൊപ്പം തന്നെ അത് താനൊരു സിദ്ധാന്തം പറയുമ്പോൾ അത് ഒരാൾക്ക് ബോധമുള്ള ഒരുത്തൻ മനസ്സിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരാമോ അതും കൂടെ കണ്ടുകൊണ്ട് മറുപടി പറഞ്ഞു. അതാണ് പൂർവപക്ഷത്തിൽ തന്നെ തുടങ്ങിയത് ആദ്യം. പൂർവപക്ഷം പറയുമ്പോൾ ഓരോ വരിയിലും സിദ്ധാന്തം ഒളിച്ചു വച്ചിരിക്കുക, ഒളിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ പ്രതിഭാശാലിത്വം. അതിനെ നിഷേധിക്കണമെങ്കിൽ ഒന്നുകിൽ അത് മനസ്സിലാക്കാത്തവനായിരിക്കണം. മനസ്സിലാക്കാത്തവനെ നിഷേധിക്കും. അല്ല, മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലാണ് മനസ്സിലാക്കുന്നത്. ഇത് നിഷേധിക്കാൻ അത്ര പ്രയാസമുള്ള കാര്യമാണ്, അത്ര എളുപ്പമാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ചൈതന്യത്തെ കുറിച്ച് അതെങ്ങനെ ഉണ്ടായി, ദേഹധർമ്മമാണോ അല്ലെങ്കിൽ ആത്മധർമ്മമാണോ വേറെയാണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എന്താണ് ചൈതന്യത്തിന്റെ വിശേഷത എന്നുള്ളത് മനസ്സിലാക്കണം. അതാണ് അതാണ് ഇവിടെയാണ് ഭൗതിക ശാസ്ത്രവും ഈ പറയുന്ന ഈ ആധ്യാത്മിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ അദ്വൈതത്തെ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, ആധ്യാത്മിക ശാസ്ത്രം എന്ന് പറഞ്ഞ് ഒരുപാട് സർക്കസുകളുണ്ട്, ഒരുപാട് വിവരക്കേടുകളുമുണ്ട്. അതിനെയൊന്നും നല്ല ഉദ്ദേശം. അത് വേറെ പിരിയുന്ന ഇവിടെയാണ് വഴി പിരിയുന്നു. ഭാഷകാരൻ പറയുന്ന ഈ ഒരു പോയിന്റിലാണ് ഈ പറയുന്ന അദ്വൈതാശയം. അത് ആത്മനിഷ്ഠമായി ഗ്രഹിക്കാൻ പറ്റും. തികച്ചും ആത്മനിഷ്ഠമായിട്ട്. പക്ഷെ ഭൗതിക ശാസ്ത്രജ്ഞന്മാര് അതെന്താണ് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ ഗ്രഹിക്കണമെന്ന് വാശി പിടിക്കുന്നവരാണ്. അപ്പൊ ഇത് അവിടെ രണ്ടിടത്തും രണ്ടാവും. വസ്തുനിഷ്ഠമായി പക്ഷെ ഇന്നത്തെ ഭൗതികശാസ്ത്രന്മാരിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. വസ്തുനിഷ്ഠമായ പഠനങ്ങളിലെല്ലാം തന്നെ ആത്മനിഷ്ഠത എന്ന് പറയുന്ന ഒരു അംശത്തെ കൂടെ കണക്കിലെടുക്കണം എന്ന് പറയുന്ന ഭൗതിക ശാസ്ത്രജ്ഞന്മാർ ഒരുപാടുണ്ട്. ആത്മനിഷ്ഠമായ അംശത്തെ വിട്ടിട്ട് ഒരു പഠനം നടക്കത്തില്ല എന്ന് വെച്ചാൽ അവർ ബോധത്തിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് പേര്. അതൊക്കെ നിങ്ങൾക്ക് സാമാന്യമായി ഇതിനെക്കുറിച്ച് വായിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും. സയൻസ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ ഉള്ള പലരെയും പരിചയപ്പെടാൻ പറ്റും. അപ്പം ഇവിടെ ഭാഷകാരൻ ഇതിനെ രണ്ട് രണ്ടാക്കുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്, ദേഹധർമ്മാ സ്വരൂപാദേഹ പരൈ അപ്യുപലഭ്യന്തേ. അപ്പം നിങ്ങൾ ദേഹധർമ്മമാണ് ചൈതന്യം എന്ന് പറയുമ്പോൾ ഇതാണ് വസ്തുനിഷ്ഠമായ അറിവെന്ന് പറയുന്നത്. പരന്മാർക്ക് അറിയാൻ കഴിയുന്നത്, ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് അവൻ അറിയുന്ന വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അവൻ പരനാണ്, താൻ അറിയുകയാണ്. എത്രയൊക്കെ തപസ് ചെയ്ത് എന്തൊക്കെ കണ്ടെത്തിയാലും ശരി, അവൻ കണ്ടെത്തുന്ന ആ സിദ്ധാന്തങ്ങൾക്ക് അവൻ അന്യനാണ്. ഇത് ചാർവാകനുണ്ട് പഴയ ഗോത്ര ബുദ്ധിക്കനുസരിച്ച് അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. നീ പറയുന്ന ദേഹവും ആ ദേഹധർമ്മങ്ങളും എല്ലാം നീ അറിയുന്ന കാര്യമാണ്, നിന്റെ അറിവിന്റെ വിഷയങ്ങളാണെന്നർത്ഥം. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്, വിഷയ വിഷയിണോഹോ. രണ്ട് രണ്ടായി മനസ്സിലാക്കും. അപ്പോ അത് വന്നു കഴിഞ്ഞാൽ ചാർവാകന്റെ അഭിപ്രായങ്ങളെല്ലാം അവിടെ ക്രോഡീകരിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഈ വസ്തുനിഷ്ഠമായ പഠനമാണ് ഭൗതികശാസ്ത്രം എന്ന് വാശി പിടിക്കുന്ന ഭൗതികശാസ്ത്രജ്ഞന്മാരുടെ എല്ലാം പഠനം, ചാർവാകന്റെ പിൻഗാമികളുടെ എല്ലാം പഠനം അവിടെ ഈ ഒരു ഭാഗത്തിൽ ഒതുങ്ങി എന്ന് പറയും. ദേഹധർമാസ്യ രൂപാദേഹ ദേഹധർമ്മങ്ങൾ രൂപാദികൾ പരൈർ അപി ഉപലഭ്യന്തേ. അന്യർക്കും അത് കാണാൻ കഴിയുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ ഒരു ദ്രഷ്ടാവ്, ഒരു പ്രമാതാവ്. അപ്പോൾ ആ പ്രമാതാവ് നിന്റെ ദേഹത്തെ നിന്റെ ദേഹധർമ്മങ്ങളെ എല്ലാം കാണുന്ന പ്രമാതാവ് നീയാകാം, അതുപോലെ അന്യനും ആകാം. അതെ, രണ്ടുപേരുണ്ട്. രണ്ടുപേരുടെയും വിഷയം ഒന്നാകും. ഭൗതിക ശാസ്ത്രം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നു. അതുകൊണ്ട് അവർ പറയുന്ന എന്താണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബോധ്യപ്പെടണം, എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിവുള്ളതായിരിക്കണം എന്നാണ്. അതാണ് ഇവിടെ ചാർവാകനോടും പറയുന്നത്. ദേഹധർമ്മങ്ങൾ രൂപാദികൾ ദേഹം ഉൾപ്പെടെ ഉള്ളത് പരൈരപി എന്ന് പറഞ്ഞാൽ പ്രമാതാവിന് എങ്ങനെയാണോ അത് പ്രമേയമായിരിക്കുന്നത്, അതുപോലെ സർവപ്രമാതാക്കൾക്കും അത് പ്രമേയമായിരിക്കുന്നു. ഇന്നത്തു ആത്മധർമാശ്ചൈതന്യ സ്മൃതി ആദ്യ. ഇതല്ല ആത്മധർമ്മങ്ങളുടെ വിശേഷം. ആത്മധർമ്മത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, അത് ഒരിക്കലും മറ്റ് പ്രമാതാക്കൾക്ക് വിഷയമാകുന്നില്ല. അവിടെയാണ്, അതിനാണ് നമ്മൾ പറയുന്നത് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓരോ പ്രമാതാവിനുമേ അത് വിഷയമാകത്തുള്ളൂ. എന്റെ ധർമ്മങ്ങൾ ആത്മധർമ്മം, എന്നുവെച്ചാൽ ആത്മധർമ്മം എന്ന് പറയുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ അദ്വൈതത്തിന്റെ അങ്ങേയറ്റത്തിൽ നിന്നുകൊണ്ടല്ല, ചാർവാകന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാണ്. ശരീരത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന ഒരാത്മാവ്, ആത്മാവിൽ ഇരിക്കുന്ന ജ്ഞാനം, ആത്മാവിനെ ആശ്രയിച്ചുണ്ടാകുന്ന ചേഷ്ട, ആത്മാവിൽ സംഭവിക്കുന്ന സ്മൃതി, ഇതൊന്നും പരന്മാർക്കറിയാൻ പറ്റില്ല. എനിക്കറിയാൻ പറ്റും, അതാണ് ഇതിനെയെല്ലാം ആത്മനിഷ്ഠമെന്ന് പറയുന്നത്. അപ്പോൾ ആത്മനിഷ്ഠമായ ഇതിനെ സംബന്ധിച്ചുണ്ടാകുന്ന അറിവുകൾ അതെപ്പോഴും ആത്മനിഷ്ഠമായിരിക്കത്തേ ഉള്ളൂ. അതിനെ നിങ്ങളൊരു പരീക്ഷണത്തിലൂടെ ബാഹ്യമായി അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും സമർത്ഥിക്കാനും ഒന്ന് ശ്രമിച്ചാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. ഈ അറിവ് എന്ന് പറയുന്നത് അന്തർമുഖമാണ്. ഇതും കൊണ്ട് നമ്മൾ ഒരു ഭൗതികവാദിയോട് ഏറ്റുമുട്ടാൻ പോയിട്ടോ, അല്ലെങ്കിൽ ഒരു ഭൗതികവാദിയോ നീ പറയുന്ന ആത്മീയവാദിയോട് കൊമ്പ് കോർത്തിട്ടോ യാതൊരു കാര്യമില്ല. ഇവർ രണ്ട് തലത്തിലാണ് നിൽക്കുന്നതെന്നുള്ള ആദ്യം മനസ്സിലാക്കും. ഏറ്റുമുട്ടലില് വെറുതെ കൊമ്പ് കോർക്കാന്നുള്ളതേ ഉള്ളൂ, യുദ്ധം നടക്കത്തില്ല. അത് ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ്. നമ്മൾ വാഗാ ബോർഡറിൽ പോയിട്ടുണ്ടോ? വാഗാ ബോർഡർ പോയിട്ടുണ്ടോ ആരെങ്കിലും? ഇവിടെ ഇരിക്കുന്ന ആരും പോയിട്ടില്ല. ഒരാൾ പോയിട്ടുണ്ട്, ഒരാളെങ്കിലും ഉണ്ടായിരുന്നു. അതായത് അവിടെ ഇന്ത്യയും പാകിസ്ഥാനും ശത്രുക്കളാണ്. എന്നാലും എല്ലാ ദിവസവും വൈകുന്നേരം ഒരു പരിപാടിയുണ്ട്, ടിവിയിൽ കാണാമൊന്നുമില്ലെങ്കിലും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് കുറെ സല്യൂട്ടൊക്കെ അടിച്ച് ഇതൊക്കെ പൊക്കി താഴ്ത്തി എന്താണ് പതാക പരിപാടി അങ്ങ് അവസാനിക്കും. രണ്ടു കൂട്ടരുടെയും മനസ്സിൽ ശത്രുതയുണ്ട്, പക്ഷെ യുദ്ധം നടക്കത്തില്ല. അതിനു പകരം കുറെ അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് അവര് സമാധാനമായിട്ട് പിരിയും. ശരിക്കുള്ള യുദ്ധം നടക്കുന്നില്ല, എന്നാൽ ശത്രുതയുണ്ട് താനും. അതുപോലെയാണ് ഈ ഭൗതികവാദിയും ആസ്തികനും നാസ്തികനും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഏറ്റുമുട്ടാൻ പറ്റത്തില്ല, എന്നാൽ മനസ്സ് രണ്ടു കൂട്ടർക്കും വിദ്വേഷമുണ്ട് താനും. അതുകൊണ്ട് അവർ കസത്ത് നടത്തി അവസാനം സല്യൂട്ട് അടിച്ച് പിരിയുകയാണ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തുകൊണ്ട്? രണ്ട് തലത്തിലാണ് നിൽക്കുന്നത്. ഒന്ന് ആത്മനിഷ്ഠമായിരിക്കുന്നു, മറ്റൊന്ന് വസ്തുനിഷ്ഠമായിരിക്കുന്നു. പഠനങ്ങൾ പൊതുവെ അങ്ങനെയാണ്, അതല്ല എന്ന് പറയുന്ന എന്താണ്, ആധ്യാത്മികവാദികളുണ്ട്, ഭൗതികവാദികളുണ്ട്. പറഞ്ഞില്ലേ ഭൗതികവാദികളല്ല, ഭൗതികശാസ്ത്രന്മാർ പറയുന്നു കുറെ പേര് എന്താണ്, കുറച്ച് ആത്മീയാംശത്തെ കൂടെ കണക്കിലെടുത്ത് വേണം ഭൗതികശാസ്ത്രം മുന്നേറേണ്ടത്. ഇനി മോഡേൺ അദ്വൈതികൾ സ്വാമിമാർ എന്താണ് അദ്വൈതം പറയുമ്പോൾ അവിടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയും. എന്താണെന്ന് ഇയാൾക്കും അറിയത്തില്ല. പഠിച്ചാൽ പൊട്ടാത്ത ചില പേരുകളൊക്കെ പറയും, അതും കൂടെ ചേർത്തിട്ട് ഇത് പറയും. ഇത് കൂട്ടിക്കെട്ടാമെന്നുള്ള കാര്യമല്ല. അത് ഗ്രഹിക്കുക എന്ന് പറയുന്നത് ഭാഷകാരനും പറയും. അന്തർമുഖമായി ഇത് ഗ്രഹിക്കാൻ പറ്റും. പിന്നെ എന്തിനാ വെറുതെ വഴക്കൂടാൻ പോകുന്നു? സംവാദത്തിന് പോയിട്ട് എന്താ കാര്യം? താൻ പറയുന്ന അവനും അംഗീകരിക്കില്ല, അവൻ പറയുന്ന തനിക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത് കാര്യമുണ്ട്. അവ ചോദിക്കുമ്പോൾ ഭാഷകാരൻ എന്തിനാ ചാറവാകനോട് സംസാരിക്കുന്നത്? അത് ഭാഷകാരൻ തുടക്കത്തിലേ പറഞ്ഞു. ഞാൻ സംസാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ജിജ്ഞാസുവായ ഒരുവന്റെ മനസ്സിൽ വരുന്ന സംശയങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി മാത്രം. അതാണ് അതിനു വേണ്ടിയിട്ടാണ് ചർച്ചകളാണ്. അല്ലെങ്കിൽ വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധി മോഹയസീവമേ എന്ന് പറഞ്ഞു ചെല്ലുന്ന ഒരുവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ച എന്നർത്ഥം. അല്ലെങ്കിൽ ഒരാളോട് ചർച്ച ചെയ്യുമ്പോൾ അവനിത് മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ തയ്യാറാവും, എന്നാൽ ശരി. ഇതങ്ങനെയല്ലല്ലോ, ചർച്ച നടത്തുമ്പോൾ രണ്ടു കൂട്ടരും അവരവരുടെ മുൻധാരണകളിൽ നിന്നുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. അല്ല, ചർച്ചകളിലൂടെ ഒരു ധാരണ എത്തിച്ചേരുകയല്ല, അങ്ങനെയൊക്കെ ഭാവിക്കുമെങ്കിലും വിവാദപ്രതിവാദം നടത്തുന്നവരാദ്യമേ പ്രഖ്യാപിക്കും. മണ്ഡന മിശ്രനും ശങ്കരാചാര്യനും പോലെ. മണ്ഡന മിശ്രൻ പറഞ്ഞു, എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ സന്യാസിയാവാ. ഇന്ന് വാദപ്രതിവാദം നടത്തുന്നവനും പറയും, ദൈവം ഉണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്നുപോലൊരു വിശ്വാസിയാണ്. മറ്റേയാളും പറയും ദൈവം ഇല്ല എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഈ കാവി ഊരി തോട്ടിലെറിയും. പക്ഷെ ഇവൻ രണ്ടുപേരുടെയും മനസ്സിൽ ഉറപ്പാണ്, ഇത് ബോധ്യപ്പെടത്തില്ല എന്ത് തന്നെ വന്നാലും. നേരത്തെ ഉറപ്പിച്ചിരിക്കുകയാണ് നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ബോധ്യപ്പെടത്തില്ല. എന്നാലും ഒരു വെല്ലുവിളി പുറമേ സാറിന് കണ്ടിട്ടില്ലേ ചർച്ചകളിലൊക്കെ വെറുതെയാണത്, രണ്ടുപേരും ബോധ്യപ്പെടില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? അവരുടെ അസ്തിത്വത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അവരവരുടെ ധാരണകൾ, സിദ്ധാന്തങ്ങള്. ഞാനിപ്പോ ഈ വേഷമൊക്കെ ഇട്ട് തലയൊക്കെ മുട്ടയടിച്ചിരുന്നിട്ട് എനിക്ക് ആത്മാവില്ലെന്ന് പറയാൻ പറ്റുമോ? അത് നമ്മുടെ വയറ്റിപ്പഴുപ്പിനവരെ ബാധിക്കുന്ന കാര്യമാണ്, നിങ്ങൾ തന്നെ ഇങ്ങോട്ട് കേട്ടിട്ടില്ല. ജീവിതം വഴിമുട്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് തന്നെ ഇവിടുന്ന് പുറത്താക്കും, ഇങ്ങനെ ഒരാളെ ഇവിടെ വേണ്ടെന്ന് പറയും. എന്റെ കാഴ്ചപ്പാട് എന്തോ ആയിക്കോട്ടെ, എനിക്ക് എന്ത് തന്നെ പറയേണ്ടി വരും? ഒന്നാവുണ്ടെന്ന് എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ജീവിതം വഴിയാധാരമായി എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്നവരാണ് ഒന്നാമത്. അതുകൊണ്ട് ഈ വാദപ്രതിവാദങ്ങളെ ഇങ്ങനെ കാണുന്നു. എന്താണ്, ഒരാൾ പറയും ഇത് ബോധ്യപ്പെടുത്തിയാൽ ഞാൻ ഇത് ഉപേക്ഷിക്കും, അത് സ്വീകരിക്കും. ഇത് രണ്ടും സംഭവിക്കില്ല, രണ്ടുപേരും ബോധ്യപ്പെടുത്തുമില്ല. കാരണം എല്ലാം ബോധ്യപ്പെട്ടിരിക്കുകയാണ്, ബോധ്യപ്പെട്ടിട്ട് ആ ചർച്ചയ്ക്ക് വരുന്നു. അത് മണ്ഡലം വിശ്രന്ന് ശങ്കരാചാര്യം പോലെ അല്ല. എന്തുകൊണ്ട്? അവിടെ മണ്ഡലം മിശ്രം എന്ന് പറയുന്ന ആളൊരു പ്രതിഭാശാലിയായിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരിക്കലും നമ്മളെ ഒരു സത്യസന്ധത പുലർത്താറില്ല, ആത്മാർത്ഥത കാണിക്കാറില്ല. അവരങ്ങനെയല്ല, എല്ലാം സത്യസന്ധതയും ആത്മാർത്ഥ്യം ഉള്ളവരായിരുന്നു. അതുകൊണ്ടത് ബോധ്യപ്പെട്ടപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറായി, അതിനെ സ്വീകരിക്കാൻ തയ്യാറായി. പക്ഷെ അത് അതുപോലെ പ്രതിഭാശാലിയായ ഒരു കഥയാണ്. അത് സത്യം എന്തെന്ന് നമുക്കറിയത്തില്ല, എന്നാലും കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പറയുകയാണ്. അങ്ങനെ പ്രതിഭാശാലിയായ ഒരു ശങ്കരാചാര്യരെ കണ്ടുമുട്ടിയപ്പോൾ മണ്ഡലം വിശ്വരനത് അംഗീകരിക്കേണ്ടി വന്നു, ഉപേക്ഷിക്കേണ്ടി വന്നു. അതിന് പിന്നെ സമർത്ഥിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചു. അന്ന് സാധാരണ ലോകത്ത് സംഭവിക്കാറുണ്ട്. സാധാരണ ലോകത്ത് മനുഷ്യരെല്ലാം കപട്ടിക്കാരാണ്. കാപട്യങ്ങളെയെല്ലാം മഹത്വമായി കരുതുന്നവരാണ്. അവിടെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ അദ്വൈതത്തിൻ്റെ അടിസ്ഥാനപരമായ ആത്മീയതയുടെയും അടിസ്ഥാനം എന്ന് പറയാം, അത് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്താണ് അതിൻ്റെ മുഖ്യമായ വ്യത്യാസം? ദേഹധർമ്മങ്ങളും മറ്റും എങ്ങനെയാണോ പ്രമാദാവായിരിക്കുന്ന നിനക്ക് വെളിപ്പെട്ടിരിക്കുന്ന, അതുപോലെ ഒരേ ഒരു ദേഹധർമ്മം തന്നെ സർവപ്രമാതാക്കൾക്കും അത് വിഷയമാണ്. ഇതാണ് വസ്തുനിഷ്ഠമെന്ന്. പക്ഷെ ആത്മധർമ്മം അങ്ങനെയല്ല. നിന്നിലിരിക്കുന്ന ആത്മധർമ്മം എന്ന് പറയുന്നത് മറ്റൊരുവന് വിഷയം ഒരിക്കലും ആകത്തില്ല. ഭാഷകാരൻ വേറെ തരത്തിൽ പറയാം, സ്വസംവേദ്യമാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകമായ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അതാണ് തുടക്കത്തിൽ പറഞ്ഞ എന്താണ്, ഒന്ന് വിഷയിയാണ്, മറ്റൊന്ന് വിഷയമാണ്. അദ്വൈതത്തിന്റെ ആണിക്കല്ല് അവിടെയാണ് വെച്ചിരിക്കുന്നത്. വിഷയി ഒരിക്കലും വിഷയം ആകുന്നില്ല, അതിന് വിഷയമാക്കാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ചാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്.